തസ്യഭാവത്വത്തിലോ പ്രകൃതിജന്യ ബോധോ ബോധേപ്രകാരോ ഭാവ അതാണ് കഴിഞ്ഞ പറഞ്ഞത്. ഗോർഭാവോ ഗോത്വം തസ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഷഷ്ടിയന്തത്തിൽ നിന്ന് പ്രത്യേകം വരുന്നു. ഗോ ത്വം മകാരത്തിന് സഞ്ജ വരുന്നില്ല, എന്തുകൊണ്ടാണ്? പോയി പോയി, എന്തുകൊണ്ടാണ് സഞ്ജ വരാത്തത്? ഇസഞ്ജ വരാത്ത എന്താണ്? നമ്മുടെ വിഭക്തി ഇല്ലല്ലേ, എനിക്കറിയാം അത് തന്നെ പറയുന്നു. അങ്ങനെ പറയുന്ന എനിക്കറിയാം. ഇവിടെ വിധിക്കുന്ന എന്താണ്? ത്വാ തല്ല്, ത്വമ്മല്ല, ത്വയാണ് വിധിക്കുന്നത്. അബോത്വ വന്നു, ത്വാന്തം ക്ലീബം, ത്വാന്തം ക്ലീബമായിരിക്കും. അതുകൊണ്ട് ത്വയിൽ നിന്ന് അമ്മ വന്ന് ത്വം ഗോത്വം. തല്ല് വരുമ്പോ എന്ത് വരും? തലന്തം ത്രിയാണ്. ഗോ തല്ല് ത്രീലിംഗാണ്ട് ടാപ്പ് വന്നിട്ട് ഗോത, ഗോത്വമാണ് സാറിന് ഉപയോഗിക്കുന്നത്. ഗോത എന്ന് ഉപയോഗിക്കാറില്ല. ത്വന്തം ക്ലീബം, തലന്തം സ്ത്രീയാം. അത് തലന്തം ഇവിടെ കാണുന്നില്ല, അങ്ങനെയുണ്ട്. സിദ്ധാന്തം ഈ പുസ്തകത്തിലില്ല, മറ്റു പുസ്തകങ്ങളിലൊക്കെ കാണും. ത്വന്തം ക്ലീബം, തലന്തം സ്ത്രീയാം. ഗോത്വം ഗോത എന്ന് പറയുന്നു. ധാരാളം ഘടത്വം പടത്വം ധാരാളം ഉപയോഗിക്കുന്ന രണ്ട് പ്രത്യയങ്ങളാണ് ഭാവാർത്ഥത്തിൽ. ഭാവം എന്താണെന്ന് വിശദീകരിച്ചു. ആചത്വാത് ബ്രഹ്മണസ്ത്വ ഇത്യതഃ പ്രാഗ് ത്വതലൌ അധിക്രിയേതേ. ബ്രഹ്മണസ്ത്വ എന്ന് പറയുന്നൊരു സൂത്രം ഇനി വരും. അത് വൈദിക വൃത്തിക്കായ ബ്രഹ്മൻ ശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം ഇരിക്കുന്നതാണ്. അതിലത് സിദ്ധാന്തപതി വരുന്നതല്ല, ഇവിടെ വൈദിക പ്രക്രിയ ഇല്ലല്ലോ. അതുകൊണ്ട് ആ സൂത്രം വരെ ബ്രഹ്മണസ്ത്വ ഇത്യത പ്രാക്, അതിന് മുമ്പ് വരെ എന്ത് വരുന്നു? ത്വതലവ് അധിക്രിയേതേ. ത്വതല അധികാരമാണ്. എന്തിനു ത്വയും തല്ലിന്റെ അധികാരം? കാരണം ഏത് പ്രകൃതിയിൽ നിന്ന് വരാമല്ലോ. പിന്നെ ത്വ തല്ലിന്റെ അധികാരത്തിന്റെ ആവശ്യം എന്തോന്നു? കാരണം തസ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ഷഷ്ടിയന്ത ശബ്ദത്തിൽ നിന്നും ത്വയും തല്ലും വരാം. പിന്നെ മുമ്പോട്ട് ഇതിനെ കൊണ്ടുപോകേണ്ട ആവശ്യം തോന്നുന്നു. അതിനാണ് പറയുന്നത് അപവാദി സഹ സമാവേശാർത്ഥം ഇതം. ചകാരോ നഞ്ഞ്ഞ്ഞാമി സമാവേശാർത്ഥ. അതായത് ഇനി വരുന്നതാണ് ധാന്യാനാം ഭവന ക്ഷേത്ര ധന്യം. അതുവരെയാണ് ഏതുള്ളത്? നഞ്ഞും സ്നഞ്ഞും. അപ്പൊ ഈ സൂത്രത്തിൽ ചാർന്ന് പറഞ്ഞുകൊണ്ട് തസ്യ ഭാവാർത്ഥത്തിൽ നഞ്ഞും സ്നഞ്ഞും വരും, അതുകൂടി വരും. പിന്നെ ഇത് താഴോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ത്വത്തൽ ഭാവാർത്ഥത്തിൽ ഇതിന്റെ അപവാദ പ്രത്യയങ്ങളുണ്ട്, അവിടെയും വരും. അപ്പൊ അപവാദ പ്രത്യയങ്ങൾ ഉള്ളിടത്തും വരും. അതിനടുത്ത് ഉദാഹരണം പറയും. എവിടെയെങ്കിലും അപവാദ പ്രത്യയങ്ങൾ വന്നാൽ അപവാദവും വരും, തോതെല്ലാം വരും, പിന്നെ നഞ്ഞു സനഞ്ഞും വരും. അപ്പോൾ ഒരിടത്ത് തന്നെ ത്വ തല്ല് അപവാദ പ്രത്യയം ഉണ്ടെങ്കിൽ അത് പിന്നെ നഞ്ഞ് സ്നഞ്ഞ് ഇത്രയും രൂപങ്ങൾ വരും. അതാണ് ബ്രാഹ്മണത്വ ഇത്യത പ്രാക് ത്വതലു അതിക്രിയേതേ. ബ്രാഹ്മണത്വ വരെ ത്വതലിന്റെ അധികാരമാണ്. അപവാദൈ സഹ സമാവേശാർത്ഥം ഇതം. അപവാദ സൂത്രങ്ങളോട് സമാവേശം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ അതിനോടൊപ്പം പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചകാരോ നഞ്ഞഭ്യമഭി സമാവേശാർത്ഥ ച നാച്ചത്വാദം എന്ന് പറയുന്നതിനടുത്ത് ച എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നഞ്ഞ് സ്നഞ്ഞും വരും. ഏതർത്ഥത്തിൽ? സസ്യഭാവ എന്നുള്ള അർത്ഥത്തിൽ വരും. ഉദാഹരണം പറയുന്നു, സ്ത്രീയ ഭാവ. സ്ത്രീ ശബ്ദത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഭാവാർത്ഥത്തിൽ സ്ത്രീ പുംസാഭ്യാം നഞ്ച് സ്നഞ്ഞോ ഭവന. ആ പറഞ്ഞ നഞ്ഞ് സ്നഞ്ഞ് ഇവിടെയും വരും. സ്ത്രീയിൽ നിന്ന് എന്ത് വരും? നഞ്ഞ് വരും. എന്തർത്ഥത്തിൽ? സ്ത്രീയാഹ ഭാവ. സ്ത്രീയിൽ നിന്ന് നഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സ്ത്രീ നഞ്ഞ്. വൃദ്ധി വരുന്നു, നകാരത്തിന് നകാരം വരുന്നു, സ്ത്രൈണം. സ്ത്രൈണം അത് നഞ്ഞു വന്നപ്പം. പിന്നെ ത്വം വന്നാലോ? സ്ത്രീ ത്വ, സ്ത്രീ ത്വം. തല്ല് വന്നാലോ? സ്ത്രീ ത, സ്ത്രീ ത. അപ്പൊ ഇവിടെ ച എന്ന് പറഞ്ഞുകൊണ്ട് നഞ്ഞ് കൂടി വന്നു. പിന്നെ ഇവിടെ വേറെ അപവാദം, സ്ത്രീ ശബ്ദത്തിൽ നിന്ന് വേറെ അപവാദ പ്രത്യയങ്ങളൊന്നും വിധിക്കുന്നില്ല. തോത്തല്ലിന്റെ തോത്തല്ല് വിധിച്ചു കഴിഞ്ഞതിന് ശേഷം സ്ത്രീ ശബ്ദത്തിൽ നിന്ന് ഇന്നതുവരെ ഒന്നും പ്രത്യയം വിധിക്കുന്നില്ല. അതുകൊണ്ട് അപവാദങ്ങൾക്ക് ഇത് ഉദാഹരണം അല്ല. എന്നാൽ തോത്തല്ല് വിധിച്ചതിന് ശേഷം പൂർവത്തിൽ നിന്ന് വരുന്ന നഞ്ഞ് സഞ്ജന കൂടെ ഇവിടെ ചാവുണ്ട് സ്വീകരിച്ചുകൊണ്ട്, അതിനാണിത് ഉദാഹരണം. അപവാദേഹി സഹ സമാവേശാർത്ഥം അതിനല്ല, ചകാരോ നഞ്ചനഭ്യാമഭി സമാവേശാർത്ഥം അതിന് ഉദാഹരണമാണത്. സ്ത്രൈണം, സ്ത്രീത്വം, സ്ത്രീത. പുംസ് ശബ്ദം, പുംസാണ് പ്രാതിപര്യം. സ്നഞ്ഞ പുംസ് സ്നഞ്ഞൂരം വേദസൂത്രം വരുന്നു. എന്തു വരുന്നു? പുംസ് സ്നഞ്ഞു വരുമ്പം സംയോഗാന്തസ്യ ലോപകപ്രകാരം പുംസിലെ സകാരം ലോപിക്കും. ഇവിടെ സംയോഗമുണ്ടോ? എങ്ങനെ? പുംസിലെ മായണായിരിക്കുന്നു. പുംസെന്ന് പറയുന്നിടത്ത് മകാരം ഉണ്ടോ? പുംസെന്ന് പറയുന്നിടത്ത് മകാരമുണ്ടോ? ഉണ്ടോ? പുംസെന്ന് പറയുന്നിടത്ത് മകാരമുണ്ടോ എന്നാണ് ചോദ്യം. ഉത്തരം നേരെ പറയണം, ഉണ്ടോ ഇല്ലയോ? മകാരമാണ് ഇവിടെ അനുസാരമായത്. അതെന്താ നിങ്ങൾക്ക് വളഞ്ഞ ബുദ്ധിയേ ഉള്ളൂ, നേരെ ബുദ്ധിയില്ലേ? പുംസിൽ എന്ന് പറയുന്നിടത്ത് മകാരം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ലേ ഉത്തരം പറയണ്ട? ഉണ്ടോ ഇല്ലയോ? ഇല്ല. അവിടെ അനുസ്വാരമായിരിക്കുന്നു. അനുസ്വാരം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഉത്തരം പറഞ്ഞാൽ മതി. അതെനിക്കറിയാം, ചോദിച്ചെന്ന് ഉത്തരം പറയും. ഉത്തരം തന്നെ പറയണം. ആശ്രമത്തിൽ വന്ന് ബുദ്ധികളെല്ലാം ഒരുപാട് വളഞ്ഞുപോയി. ഇപ്പൊ പുംസ്, പുംസില് എന്താണ്? മകാരം ഇല്ല, അനുസ്വാരമുള്ളൂ. ഇനി അനുസ്വാരം ഇരിക്കുമ്പോൾ പുംസ് അനുസ്വാര സകാരം ഇരിക്കുന്ന സംയോഗസഞ്ജ ഉണ്ടോ? എന്തുകൊണ്ട്? ഹല്ലല്ല. സംയോഗ സഞ്ജയ സൂത്രപ്രകാരം വരും ഹലോ അനന്തര സംയോഗം. പക്ഷേ ഇവിടെ സംയോഗ സഞ്ജ വരുന്ന എന്തുകൊണ്ട്? പഠിച്ച മുമ്പ് ഓർമ്മിക്കണമെന്നില്ല. അയോഗവാഹ അതെ അയോഗവാകാനാകാരോപരി ഷഷ്ഠ പടസ്യ ഉപസംഖ്യാതത്വാ അയോഗവാഹാനാം അകാരോ ഉപരി ശശു ച പാഠസ്യ ഉപസംഖ്യാതത്വാ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്ത് വരുന്നു? ഇത് ഹല്ലിലുണ്ട് അനുസ്വാരം. അയോഗവാഹങ്ങളിൽ പെടുന്നതാണത് അനുസ്വാര വിസർഗങ്ങൾ, ജിഹ്വാമൂലി ഉപത്മാനിയങ്ങൾ. സംയോഗമുണ്ട്, സംയോഗമുണ്ട്, സംയോഗാന്തസ്യ ലോപ. ഇവിടെ പദസഞ്ജ ഉണ്ടാ? ഉണ്ടാ? ഉറപ്പിച്ചു പറഞ്ഞാണ്. അപ്പോ ഇവിടെ ശേഷിക്കുന്ന എന്താണ്? നിമിത്താപായെ നൈമിത്യപായപ്രകാരം വീണ്ടും എന്തോരും സകാരം പോയില്ലേ? സകാരം പോയി, അനുസാരമാണ് ഇരുന്നത്. പോയി കഴിഞ്ഞാൽ വീണ്ടും മകാരമായി. പും പരത്തിൽ എന്ത് വന്നു? സനഞ്ഞു. വീണ്ടും എന്തോരും എങ്ങനെ? അവദാന്തമാണ്. പും ഇപ്പം മകാരമായിരിക്കുന്നു. പരത്തിൽ പുംസിലെ സകാരം പോയില്ലേ? സംയോഗാന്തസ്യ ലോപാഹ പുംസ് പരത്തിൽ എന്ത് വന്നു? സ്നഞ്ഞ. സംയോഗാന്ത ലോപ സകാരം പോയി. പൂർവത്തിൽ വീണ്ടും പും സകാരാന്തമാണോ ഇപ്പോ? മകാം മകാരം പദാന്തത്തിയിരിക്കുന്നു. അപ്പൊ എന്ത് വരും എന്നാ ചോദിച്ചത്? മോണിസ്വരം എന്ന് കഴിഞ്ഞാൽ അപ്പൊ വീണ്ടും എന്തുവരും? കൊത്തുവരും. ഇവിടെ കൊത്തുണ്ടോ? പൗംസ്നം ആദിവൃത്തി എന്തായാലും വരും. അങ്ങനെ വരുന്നു. ഇവിടെ പരത്തിലിരിക്കുന്ന എന്താണ്? സ്നഞ്ഞാണ്. അതുകൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചു. അടുത്ത പുംസ്ത്വം. പുംസ് അവിടെ സംയോഗാന്ത ലോപം വന്നു. നേരത്തെ പോലെ തന്നെ പുംത്വം എന്നിരിക്കുമ്പോൾ ഈ സൂത്രം വരുന്നു. ഖയ്യംബര ഇവിടെ ഉണ്ടോ? അമ്മ പരത്തിലുള്ള ഖയ്യ് പരമായിരിക്കണം. ഏതാണ്? അപ്പോ പുമ്മിന്റെ മകാരത്തിന് ഒരു ത്വം വന്നു കഴിഞ്ഞാൽ അടുത്തെന്തുവരും? ഖരവസാന ഒരു വിസർജനീയ വന്നിട്ട് അടുത്ത് അല്ല സംഭുങ്കാനാം സോ വക്തവ്യ അല്ലേ? പഠിച്ചില്ലേ? പുംസ്കോകിത അങ്ങനെ പറഞ്ഞോണ്ട് ഇനി മറ്റതും വരാം. ഏത് വന്നാലും ഇത് തന്നെ സംഭവിക്കുന്നു. പക്ഷെ സംഭുങ്കാനാം സോ വക്തവ്യ എന്ന് പറഞ്ഞല്ലേ കംസ്ഖാൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ മറ്റതും പറയാം. കാരണം വേണമെങ്കിൽ പറയാം, അത് പറഞ്ഞിരിക്കുന്നതിന് ഉദാഹരണം എന്താണ്? കോകില. വേണമെങ്കിൽ അങ്ങനെ പറയാം, കുപ്പൂ കപ്പൂച്ചയെ ബാധിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ആവശ്യം. അപ്പോൾ അത് പ്രാപ്തമാകുന്നിടത്തേ അത് പ്രവർത്തിക്കത്തുള്ളൂ. ഇവിടെ കുപ്പൂ കപ്പൂച്ച വരൂ ഇല്ല, അതുകൊണ്ട് ഇവിടെ എന്ത് വന്നാൽ മതി എന്ന് ഒരു കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയേണ്ടി വരും? സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. എന്നുവെച്ചാ അത് വന്നത് എന്തിനു വേണ്ടിയിട്ട്? കുപ്പു കപ്പൂച്ചയെ ബാധിക്കാനാണ്. ഇവിടെ കുപ്പു കപ്പൂച്ച പ്രാപ്തമുണ്ടോ? അഭിനയന്റെ ആവശ്യമുണ്ടോ? അപ്പോൾ എങ്ങനെയാലും സകാരം വന്നാൽ പോരെ, വിസർജനി ധാരാളം മതി എന്നും പറയാം. പുംസ്ത എന്ന് പറയുന്നിടത്തും അതുപോലെ തന്നെ. ഒന്നും അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? മൂന്ന് രൂപം വന്നു. ഒന്ന് തസ്യഭാവ തൊതലു പ്രകാരം തോ തല്ലു വന്നു, ഛ പറഞ്ഞതുകൊണ്ട് ഈ പ്രകരണം ധാരാളം പ്രയോഗത്തിലുള്ളതാണ്. നമ്മൾ പ്രയോഗിക്കുന്ന പല ശബ്ദങ്ങളും ഇത് ഈ ഭാവാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇനി കർമാർത്ഥം, ഇതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയാതെ എങ്ങനെ ഈ രൂപം വന്നു എന്നറിയാതെ ധാരാളം പ്രയോഗിക്കുന്നുണ്ട്. പരിശോധിച്ച് നോക്കിയാൽ വളരെ രസകരമായ സംഗതികളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ലാവണ്യം അല്ലേ. ലാവണ്യ അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത് സൗന്ദര്യം. പക്ഷെ അത് ലവണസ്യ ഭാവമാണ് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ലവണത്തിന്റെ ഭാവം എന്ന് പറയുന്നത് എന്താ? സൗന്ദര്യത്തിന് ഉപ്പുണ്ടോ? എന്നൊക്കെ വ്യാഖ്യാനിക്കാം, വ്യാഖ്യാനിച്ചാലെന്ന് പറയാൻ പറ്റും. പക്ഷെ ലവണത്തിനൊരു സൗന്ദര്യമുണ്ട്. എന്താണ്? വെളുത്ത സാധനമല്ലേ, നല്ല ഇന്ദുപ്പിന്റെ കാര്യമല്ല പറയും, മറ്റേ കടലുപ്പ്. അപ്പൊ അതിന് അത് കൂട്ടിയിട്ടിരുന്നാൽ അതിനൊരു വെളുപ്പില്ലേ, ആ വെളുപ്പ് കാണുന്നിടത്താണ് നമ്മൾ പറയുന്നത്. വെളുപ്പിന് പൊതുവെ അങ്ങനെ പറയുള്ളൂ, സൗന്ദര്യമൊന്ന്. അങ്ങനെയൊക്കെയാണ് ലാവണ്യം വന്നത്. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം ശബ്ദങ്ങൾ ഭാവാർത്ഥത്തിൽ വരുന്ന തൊത്തല്ല്. തല്ല് പ്രത്യേകം ഏറെ അർത്ഥത്തിൽ വരുന്നുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഏതാണ്? ഗ്രാമജന ബന്ധുഭ്യ സ്ഥല്, പിന്നെ ഗജസഹായതം, ശരി. കർത്തവ്യം അത് വേറെ. അവിടെ ഏതർത്ഥത്തിലാവുന്നത്? തസ്യ സമൂഹ ജനത എന്നൊക്കെ വന്നു. അത് വേറെ. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പൃഥ്വാദിബ്യ യമനിച്ചു വാ. പൃഥ്വാദി ഗണമാണ്. അതിൽ നിന്ന് ഇമനിച്ചു വരുന്നു. ഇമനിച്ച് പൃഥു പൃഥു എന്ന് ഇമനിച്ചു വരും. എന്താണ് രൂപം? കുറച്ച് ദൂരെ പോയിട്ടാ കൊടുത്തിരിക്കുന്നു. പ്രതിമ കുറച്ച് ദൂരെയാണ്. ഗരിമ ഗുരുശബ്ദത്തിൽ നിന്ന് വന്നാണ്. മഹിമ മഹശബ്ദത്തിൽ നിന്ന് വന്നാണ്. പക്ഷെ മഹിമ നേകുമ്പോൾ അത് മഹശബ്ദത്തിൽ നിന്ന് വന്നാണ്, നമുക്ക് ബുദ്ധി പോകത്തില്ല. ഇത് പഠിച്ചാലേ, ഇത് പഠിച്ചാൽ ഓർമ്മിച്ചാലേ പോകത്തുള്ളൂ. ഇന്നലെ എന്തോ ചോദ്യം ചോദിച്ചാൽ ഞാൻ നോക്കിയായിരുന്നു. അത് ഞാൻ നോക്കിയായിരുന്നു. ഏകശേഷം എന്ന് പറയുന്നത് എന്താണ്? സ്വരൂപാണ് ഏകശേഷം, ഏകഭക്തം. ഇപ്പൊ രാമ രാമ രാമ രാമ, എത്ര രാമ വന്നാലും ഏകശേഷം വരാം. അങ്ങനെ ഏകദേശം വരുന്നിടത്ത് ബ്രാഹ്മണീച്ച ബ്രാഹ്മണാസ്ഥ ബ്രാഹ്മണ അങ്ങനെ വരാം. ബ്രാഹ്മണിയും ഒരാളേ ഉള്ളൂ, ബ്രാഹ്മണന്മാരും ബ്രാഹ്മണാസ്ഥ അങ്ങനെയൊക്കെ വരാം, പലതരത്തിൽ വരാം. പക്ഷെ അവിടുത്തെ അവസാനത്തെ ഭാഷ്യകാരന്റെ നിഗമനം ഇതാണ്, ഈ ഏകശേഷ പ്രകടനം ആവശ്യമില്ല. ഏകശേഷ പ്രകടനത്തെ മൊത്തം ഖണ്ഡിച്ചു. എന്തുകൊണ്ട്? ഇത് ശിഷ്ടപ്രയോഗം അനുസരിച്ച് തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ശബ്ദത്തെ സംബന്ധിച്ചപ്പോൾ എന്താണ്, ഇതൊരു സൂത്രമാണ്. ആ സൂത്രത്തിന്റെ നിയമം അനുസരിച്ച് എന്താണ്, പുത്രശബ്ദവും ദുഹിതാശബ്ദവും രണ്ട് ശബ്ദങ്ങളാണ്. സ്വസാശബ്ദവും ഉപയോഗിക്കുമ്പോൾ ഏകശേഷം വന്നിട്ട് പുത്രവും എന്ന് വരും. ആ ദിവേദനത്തിലെ വരത്തത് പിതരു എന്ന് വരുന്നത് പോലെ, മാതാച പിതാച പിതരു പുത്ര ദുഹിതാച പുത്രോ, ദിവേദനത്തിലെ വരത്തുള്ളൂ ആ നിയമം അനുസരിച്ച്. പുത്രാഹാന്ന് കണ്ടാലോ പുത്രശ്ച പുത്രശ്ച പുത്രശ്ച പുത്ര അങ്ങനെ എടുക്കാൻ പറ്റും. ആ പുത്രി എടുക്കാൻ പറ്റില്ല, അതും പുത്രി വന്നാലും പറ്റത്തില്ല. പുത്രി ച പുത്രശ്ച പുത്രമൊന്നും വരത്തില്ല, ദുഹിത ശബ്ദം തന്നെ വേണം. ദുഹിതാച പുത്രശ്ച പുത്രവും അങ്ങനെ പ്രയോഗിക്കാം. അതും ശിഷ്ടപ്രയോഗം അനുസരിച്ച് എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹിത്യത്തിൽ എവിടെയെങ്കിലും അങ്ങനെ അവരുടെ അടുത്ത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാമെന്നുള്ളതല്ല, നമുക്ക് ഇഷ്ടം പോലെ പ്രയോഗിക്കാൻ സ്വാതന്ത്ര്യമില്ല. ശിഷ്ടപ്രയോഗം അനുസരിച്ച് പ്രയോഗിക്കാം, അതാണ് അതിൻ്റെ നിയമം അനുസരിച്ച് പറയുന്നു. അത് പിന്നെ എന്താ സംശയം വരാൻ കാരണം? എല്ലാ ഭാഷകളിലും ഇത് ഹിന്ദിയിൽ ബച്ചോ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മക്കളെ എല്ലാവരെയും വിളിക്കാൻ വേണ്ടിയാണ്, പക്ഷെ അത് പുല്ലിംഗമാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ബച്ചേഹ എന്ന് വെച്ചാൽ ആൺകുട്ടിയും പെൺകുട്ടിയും ചേർത്തിട്ടാണ് പറയുന്നത്. എല്ലാം കൂടി ചേർത്ത് ഉത്തരം പറയുള്ളൂ, എല്ലാം കൂടി ചേർത്തിട്ട് എത്രയുണ്ടെന്നേ പറയുള്ളൂ. ശരി, അതുകൊണ്ട് അപ്പൊ അത് സംസ്കൃതത്തിൽ അതേപോലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേർത്ത് എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കാൻ എന്താ പറയുക, ഒരാൾക്ക് എത്ര എത്ര സന്താനങ്ങളുണ്ട് എന്ന് ചോദിക്കാൻ, ആണും പെണ്ണും ചേർത്ത് രണ്ടും കൂടെ ചേർത്ത് സന്താനം എന്ന് പറഞ്ഞാൽ മതി. അപത്യം, അപത്യം എന്ന് പറയുന്നത് സ്ത്രീക്കും പൊതുവെ ഉപയോഗിക്കുന്ന അപത്യ ശബ്ദമാണ്. അപത്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ, നമ്മൾ പഠിച്ചില്ല അപത്യ പ്രകടനത്തിന്. അപത്യം എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷൻ. പുത്രശബ്ദം ഉപയോഗിക്കാൻ പറ്റില്ല, പുത്രി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെ എന്താണ് ബെച്ച എന്ന് പറയുമ്പോൾ പോലെയാണ് അപത്യ ശബ്ദം ഉപയോഗിക്കുക. ദശദശ തനയാൻ എന്ന് പറഞ്ഞ കൃഷ്ണനെ കുറിച്ച് ഒരു ശ്ലോകമുണ്ട്, അത് പെൺകുട്ടിയും ഉണ്ട് എന്ന് വ്യാഖ്യാനത്തിൽ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ നിയമം അനുസരിച്ച് പറ്റത്തില്ല, കാരണം ഇവിടെ വ്യക്തമായ ലിംഗ നിയമം ഉള്ളതുകൊണ്ട് ഇപ്പൊ പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രീകരിക്കാൻ പറ്റില്ല. പുത്രവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരാളെ ഗ്രഹിക്കാം, അത് രണ്ടുപേരെ പറ്റും, മൂന്നുപേരെ പറ്റത്തില്ല. അപ്പൊ തനയാൻ എന്ന് പറഞ്ഞാൽ പത്ത് ആൺകുട്ടികളെന്ന് മാത്രമേ അതേ പറ്റും വ്യാഖ്യാനം അനുസരിച്ച്, കാരണം ഇവിടെ വ്യക്തമായ നിയമം ഉണ്ടല്ലോ. ആ നിയമം അനുസരിച്ച് ആൺകുട്ടികളെ ഗ്രഹിക്കാൻ പറ്റും. പിന്നെ സാധാരണ നിയമം അനുസരിച്ച് എവിടെയെങ്കിലും അങ്ങനെ ഒരു ശിഷ്ടപ്രയോഗം കണ്ടിട്ടുണ്ടെങ്കിൽ, അതിന് പ്രമാണമുണ്ടെങ്കിൽ പറയാം, പക്ഷെ അത് കണ്ടുപിടിക്കണം. സാധാരണഗതി പാടില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഏകശേഷ പ്രകടനത്തിൽ ഭാഷകാരൻ പറഞ്ഞ ഏകശേഷ പ്രകടനം ആവശ്യമില്ല, ശിഷ്ടപ്രയോഗം അനുസരിച്ച് തീരുമാനിച്ചോളൂ എന്ന് വിചാരിച്ച് പാണിനിയുടെ സൂത്രം ആവശ്യമില്ലെന്നല്ല. ഇവിടെ ഇത് ഇഷ്ടപ്രയോഗമാണ് പുത്രമെന്ന് പറയുന്നു, അതിനാണ് പാണിനി സൂത്രം ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ദുഹിത പുത്രശ്ച എന്ന് തന്നെ പറയുന്നത്, പുത്രി എന്ന് പറഞ്ഞാലും പോരാ, അങ്ങനെ പ്രയോഗിച്ചാൽ ഏകശേഷം വരും. പൃഥ്വാദി ശബ്ദങ്ങളിൽ നിന്ന് ഇമനിച്ചു വരുന്നു. ഈ മൂന്ന് പ്രത്യയങ്ങൾ ഇമനിച്ച്, ഇഷ്ടൻ, ഇയസൻ, ഈ മൂന്ന് പ്രത്യയങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇനിയും വരുന്നതാണ് ഇമനിച്ച്, ഇഷ്ടൻ, ഇയസൻ. ഇവിടെ ഇപ്പം ഇമനിച്ചാണ് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ധാരാളം പ്രയോഗത്തിൽ വരുന്ന ശബ്ദങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇമനിച്ചിൻ്റെ പ്രത്യേകത എന്താണ്? പുല്ലിംഗമായിരിക്കും സാധാരണ. ഇമൻ, ഇമനിച്ച് ചകാരം പോയി, ചകാരം പോയി, ഇമൻ, പൃഥു തുടങ്ങിയ ശബ്ദങ്ങളിൽ നിന്ന് ഇമനിച്ചു വരുന്നു. ഇവിടെ പറയുന്നു വാവചനം അണാദി സമാവേശാർത്ഥം. ഇമനിച്ച് വാ എന്ന് പറഞ്ഞു. കാരണം ഇനി അടുത്തൊരു സൂത്രം വരുന്നുണ്ട്, ഇഗന്ധാശ ലഘുപൂർവ. ഈ സൂത്രത്തിൽ അണ്ണ വിധിക്കുകയാണ്. ഇത് 22, 31. ഇതുപോലെ ഇവിടെ പല പല പ്രത്യയങ്ങളും വിധിക്കുന്നുണ്ട്. ഈ പ്രത്യയങ്ങളെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ. കാരണം ഈ സൂത്രം എന്താ പറഞ്ഞിരിക്കുന്നത്? പൃഥു ആദി, പൃഥു ശബ്ദം, പൃഥു. പൃഥുവിന്റെ പ്രത്യേകത എന്താണ്? അത് ഇഗന്ധമാണ്. ലഘുപൂർവത്തിലുമുണ്ട് പൃഥു. അപ്പോ ഇഗന്ധാശ ലഘുപൂർവ എന്നുള്ള സൂത്രപ്രകാരം ഇരിക്കുന്ന അണ്ണ് ഇവിടെയും വരാം. വന്നോട്ടെ, രണ്ടും ആയിക്കോട്ടെ എന്ന് കരുതിയാണ് പാണിനി വാ പറഞ്ഞത്. ഇനി തസ്യഭാവത്വത്തിലൂടെ പറഞ്ഞു ആ ച ത്വാത് ബ്രഹ്മണത്വം വരെ ഉണ്ടത്, അതുകൊണ്ട് അതും വരും, അത് വരും. പിന്നെ നഞ്ഞു സ്നഞ്ഞു വരാം, പക്ഷെ അത് സ്ത്രീപുംസ് ശബ്ദമായിരിക്കണം, വേറെ നിന്നും വരത്തില്ല, അതുകൊണ്ട് ഇതിൽ നിന്ന് വരത്തില്ല. അതാണ് പൃഥ്വാദിഭ്യ ഇമനിച്ചു വാവചനോ സമാവേശ. അപ്പൊ പൃഥു ശബ്ദത്തിൽ നിന്ന് ഈ മനിച്ചില ഇമൻ വന്നു. എങ്ങനെ വിഗ്രഹിക്കും തസ്യഭാവ? ഇമനും അണും മാത്രമേ വരുള്ളൂ, അതോ ഇമനും അണും വരുമല്ലേ? അണ്ണും തോത്തല്, തോത്തലിന്റെ അധികാരമല്ലേ? വാ പറഞ്ഞുകൊണ്ട് അണ്ണ് വന്നു, സൂത്രത്തിൽ വിധിച്ചുകൊണ്ട് ഇമനിച്ചു വന്നു. രണ്ട് മൂന്ന് നാല് രൂപം വരും. ഏത് അപവാദം എന്ന് പറയുന്നത്? ഇത് ഇഗന്ധാശലകപൂർവ തോത്തല്ലിന്റെ അപവാദം എന്ന് പറയുന്നത് ഇമനിച്ച്. അപ്പോ പൃഥു എന്നിരിക്കുന്നിടത്ത് എന്ത് സംഭവിക്കുന്നു? ഋതോ ഹലാദേർ ലഘുഹോ. ഹലാദേർ ലഘോർ ഋകാരസ്യ രഹസ്യാദിഷ്ടമേയസു പരതഃ പൃഥു മൃദു ബ്രിശ കൃശ ദൃഢ പരി ദൃഢാനാമേവരത്വം. ഇവിടെ ഒരു പാട്ടുണ്ട്, പൃഥും മൃദും വൃഷം ചെയ്യുക കൃശം ച ദൃഢമേവ ച പരിപൂർവം ദൃഢം ചെയ്യുക ഷടേദാൻ രവിദു സ്മരേത്. ഈ പാട്ടുകൂടെ പാട്ടി പാടിക്കൊണ്ട നല്ലതാണ്, മറക്കാതിരിക്കും. ബഹിമീനുണ്ട്, ബഹിമീനുണ്ട്, പിന്നെ പാടിയാൽ മതി, ഇപ്പൊ പാടണ്ട, ഇപ്പൊ ഈ പറയുന്ന കേൾക്കുക, പിന്നീട് പഠിച്ചിരുന്ന ഓർത്ത് വയ്ക്കാൻ നല്ലതാണ്, പാട്ടാകുമ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ട്. ഇതെന്താ പറയുന്നത്? ഹലാദേർ ലഘോർ ഋകാരസ്യ രഹസ്യ ഹല ആദ്യായിൽ ആയിട്ടുള്ള ലഘുവായ ഋകാരത്തിന് രാ വരുന്നു. ഇവിടെ നോക്ക് ഏതാണ്? പൃഥു ഹലാദിയാണ്, ലഘു ഋകാരമുണ്ട്, അതിനെന്ത് വരുന്നു? രാഗം എന്ന് വെച്ചാൽ അകാരാന്തമായി വരുന്നു, രേഖമല്ല അകാരാന്തമായ രാ. എപ്പോ? ഇഷ്ടമേയസ്സു പരത, ഇഷ്ട ഇമ ഇ എസ്, അതാണ് ഇഷ്ടമേയസ് എന്ന് വെച്ചാൽ ഇഷ്ടൻ ഇമനിച്ച് ഇ എസ്. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്? ഇഷ്ട ഇഷ്ടമേയ ഇഷ്ട കുഴപ്പിച്ചോ? മറ്റേത് നോക്കുക, നിങ്ങളുടെ നല്ല പുസ്തകത്തിൽ നോക്കുക. അതെന്തെഴുതിയിരിക്കുന്നു? അങ്ങനെ ഒരു കാര്യമുണ്ട്. ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ തെറ്റെഴുതിയിരുന്നാലും ശരി വായിക്കത്തുള്ളൂ. തെറ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ശരി എഴുതിയിരുന്നാലും തെറ്റേ വായിക്കത്തുള്ളൂ. ഞാൻ പക്ഷേ അത് കണ്ടില്ല. ഞാൻ ഇഷ്ടേമേയസ് എന്നാ വായിച്ചത്. അങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്നു. അടുത്ത് അവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ വേണ്ടേ? അവിടെ വന്നിട്ടെന്താ കാര്യം? അതുവരെ സൂത്രമല്ല. അത് പറയുന്ന കാര്യം വരെ, ഇത് പറയുന്ന കാര്യം വരെ. ഇഷ്ട ഇമ യസ് ദ്വന്ദ്വ സമാസം ചെയ്ത ബോധനത്തിലാണ് ഇഷ്ടേമേയസ്സു പരതഹ ഇഷ്ടൻ ഇമനിച്ചിയസൻ. മൂന്ന് പ്രത്യേകങ്ങളും ഭിന്നന്മാരാണ്, ഓർത്തോണം. പൃഥു മൃദു ബൃശ കൃശ ദൃഢ പരിപുടാനാമേവ രത്തു. ഇത്ര എണ്ണത്തിനെ രത്തവും വരത്തുള്ളൂ. ഈ സൂത്രത്തിൽ എന്താ പറഞ്ഞത്? ഹലാദിയാണ്, ലഘുവാണെങ്കിൽ എരാ വരുമെന്ന്. പക്ഷെ വാർത്തികാരം പറഞ്ഞു അങ്ങനെ എല്ലായിടത്തും വരത്തില്ല. പൃഥും മൃദും ബൃശം ചെയ്യുക കൃശം ച ദൃഢമേവ ച പരിപൂർവം ദൃഢം ചെയ്യുക ഷടേതാൻ രവിധൗ സ്മരേ. പഠിച്ച പഠിക്കാൻ എളുപ്പമാണ്. എന്ത് വരുന്നു? പൃഥുവിൽ നിന്ന് ഇമൻ വന്നു. ഋനിര വന്നു. അപ്പൊ എന്തായി? പ്രഥു ഇമൻ. പ്രഥു പൃ എന്നുള്ള എന്തായി മാറി? പ്ര. രേഭോന്റെ വരുന്ന കൂടെ ശ്രദ്ധിക്കണം, രായാണ്. ധൂനിരിയും വരുന്നു. ടേ ലോഭ ഇഷ്ടമേയസ്സു ഇഷ്ടേമേയസ്സു ഭസ്യ. ടീക്ക് ലോഭം വരുന്നു എപ്പോ? ഇഷ്ട ഇമ ഇയസ്. ടേഹേ സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഇവ രണ്ടും ഒരു സുഹൃത്തുക്കളുമാണ്. എന്താണ് അവിടെ പഠിച്ചത്? എന്നാണോ പഠിച്ചത്? ഡിതി ബസ്യ ട്രേ ലോഭ. മറിച്ച് നോക്കി അറിയാം, അടുത്തടുത്താണ് സൂത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു സുഹൃത്തുക്കളാണ്. രണ്ട് സൂത്രം അടുത്തടുത്ത് തന്നെ. അതും ടേഹേ, ഇതും ടേഹേ. അവിടെ പറയുന്ന എന്താണ്? ഡിതി ബസ്യ ട്രേ ലോഭ. ഡിത്ത് വരവിരുന്നാൽ ബസഞ്ഞുണ്ടെങ്കിൽ ടീക്ക് ലോഭം വരും. ഇതും ടീക്ക് തന്നെ ലോകം ഇരിക്കുന്നു. പക്ഷെ ബസഞ്ഞ ഉള്ളിടത്തിരുന്നു. പക്ഷെ ഡിത്തുള്ളടത്തല്ല. എന്താണ്? ഇഷ്ടൻ ഇമനിച്ച് ഇയസ് എന്നിരിക്കുന്നു. ഇവിടെ ഒരിടത്തും ഡിത്തില്ല. അപ്പൊ രണ്ട് രണ്ട് സ്ഥലത്ത് ആണ് പ്രവർത്തിക്കുന്നത്. അതെ, ഇവിടെ പഠിച്ചത്? എന്ത് ഉദാഹരണത്തിനാണ് പഠിച്ചത്? അദ്ദേഹ പഞ്ചഭ്യ അദ്ര കദരത്ത്. അവിടെയാണ് അതിന്റെ വാചകം. അവിടെ അദ്ദ് വന്നു, ഡിത്തായി. ടീക്ക് ലോകം വന്നു. കദരത്ത് എന്ന രൂപം വന്നു. ഇവിടെ ഇഷ്ടൻ, ഇവിടെ എന്താ വന്നു? ഇമനിച്ച് വന്നപ്പോ ടീ ലഭ്യം. ഇവിടുത്തെ പ്രധൂലട്ടി ഏതാണ്? അത് ലോപിച്ചു പോയി. ഇമൻ വന്നു. പ്രതിമൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം എന്താണ് സൂത്രം. രാജൻ ശബ്ദം പോലെ ഉദാദീർഘം സുലോഭം നലോഭം പ്രതിമ പ്രതിമാനൗ പ്രതിമാനഹ പ്രതിമാനം പ്രതിമാനൗ അങ്ങനെ പോകുന്നു. രാജ്ഞഹ അല്ലോപോ അനഹ. അതാണ് ഭസ്യട്ടേ ലോപോ ഇഷ്ടമേസു പൃഥോർഭവ പ്രതിമ. അത് ഇഷ്ടം പോലെ അല്ലേ, ധാരാളം ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ലേ. പൃഥു എന്ന് പറഞ്ഞാൽ തടിച്ചത്, വലിപ്പമുള്ളത് മലയാളത്തിൽ പറഞ്ഞു പൃഥു എന്ന് പറയുന്നു. പ്രതിമ തടി, വലിപ്പം എന്നാണ് പൊണ്ണത്തം എന്നൊക്കെ പറയാം മലയാളത്തിൽ, ശുദ്ധ മലയാളത്തിൽ. അതിനാണ് പ്രതിമ എന്ന് പറയുന്നത്. എന്താണ് വലിപ്പം എന്ന് പറയണ്ടേ, വലിപ്പമെന്നാ വലിപ്പമെന്ന്, വലിപ്പമെന്നായിരിക്കും ശരി. എന്താ പറയുന്നത്, ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും, വലുപ്പം ആയിരിക്കും. അതിനെ പ്രതിമ എന്ന് പറയുന്നു.